ധികരണം ഒന്ന് സൂത്രം എട്ട് കൃത അത്യയെ അനുശേവാൻ ദുഷ്ടസ്മൃതിഭ്യ യഥാ ഇതം അനേവം ച. ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാന്ദോഗ്യത്തിലെ ഒരു മന്ത്രമാണ്. തസ്മിൻ യാവത് സംവാദം ഉഷിത്വ അഥ ഏതമേവ അധ്വാനം പുനർ നിവർത്തന്തെ യഥ ഇതം. ഇതാണ് പ്രധാനം. ഇവിടെ പറയുന്നു, ഇവിടെ ഇഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുന്നവർ, സത്കർമ്മങ്ങൾ ചെയ്യുന്നവര് മരിച്ചതിന് ശേഷം യാവസംവാദ ഉഷിത്വ പരലോകത്ത് പോയി അവരുടെ കർമ്മങ്ങൾ, കർമ്മസംസ്കാരം, ഇവിടെ ചെയ്ത സത്കർമ്മങ്ങളുടെ സംസ്കാരം അത് അനുഭവിച്ചു തീരുന്നത് വരെ അവിടെ താമസിച്ച് പോയ വഴിയെ തന്നെ മടങ്ങി വരുന്നു. ഇതിനനുകൂലിക്കുന്ന മറ്റ് ശ്രുതിയും സ്മൃതികളും എല്ലാം ഇവിടെ ഭാഷകാലം പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ നിന്നങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കർമ്മസംസ്കാരം മുഴുവൻ തീർന്നിട്ടാണോ തിരിച്ചു വരുന്നത്, അതോ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതാണ് തേഷാം യഥാ തത് പര്യവൈതി ബൃഹദാരണ്യത്തിൽ പറയുന്നു. അപ്പൊ ഇത് ഇതിനെല്ലാം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഓരോരോ ആചാര്യന്മാരുടെ സിദ്ധാന്തം അനുസരിച്ച് അവർ വ്യാഖ്യാനിക്കും. അപ്പൊ ഇവിടെ പൂർവക്ഷി പറയുന്നത് തത്പര്യവൈതി, പൂർണമായും ക്ഷയിച്ചിട്ട് കർമ്മങ്ങളെല്ലാം എന്ന് പറയണമോ, അത് കുറച്ച് ശേഷിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കണമോ. ഇതെല്ലാം ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. എന്താ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം, അത് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഭാഷകാരൻ നടത്തുന്നത്. അതിൽ അവിടെ എത്ര കർമ്മം ആണോ കർമ്മ സംസ്കാരമാണോ അനുഭവിക്കേണ്ടത് അതൊക്കെ അനുഭവിച്ചിട്ട് ബാക്കി ആയിട്ട് തിരിച്ചു വരുന്നു. അങ്ങനെ പറഞ്ഞാലോ അതോ അവിടെ ചെന്നിട്ട് കൃഷ്ണകർമ്മവും അവസാനിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇതാണ് ഇവിടുത്തെ ചർച്ച. അപ്പൊ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, അവിജ പ്രായണം അനാരബ്ധ ഫലസ്യ കർമ്മണോ അഭിവ്യഞ്ജനം. ഇത് പൊതുവായൊരു സിദ്ധാന്തത്തെ പറയുകയാണ്. കർമ്മം പ്രധാനമായിട്ട് രണ്ടു തരത്തിലാണ്, ഒന്ന് സഞ്ചിതം മറ്റൊന്ന് പ്രാരബ്ധം അല്ലെങ്കിൽ ആരബ്ധം. ഈ ജന്മത്തിന് കാരണമായിരിക്കുന്നത് ആരബ്ധകർമ്മം അല്ലെങ്കിൽ പ്രാരബ്ധകർമ്മം. എല്ലാ പ്രാണികൾക്കും അത് തുല്യമാണ്. ആരബ്ധകർമ്മം കൊണ്ട് ഈ ശരീരം കിട്ടുന്നു. ഈ ശരീരത്തിൽ ഇരുന്ന് ആ കർമ്മത്തിൻ്റെ ഫലങ്ങളെല്ലാം അനുഭവിച്ച് പിന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പുതിയ കർമ്മങ്ങളൊക്കെ സമ്പാദിച്ച് രണ്ടുകൊണ്ടും ആ കർമ്മത്തിൻ്റെ ക്ഷയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ ശരീരത്തിൻ്റെ നാശം. അതാണ് പ്രാരബ്ധ കർമ്മക്ഷയം എന്ന് പറയുന്നത്. അപ്പം മരിക്കുന്നു. പക്ഷേ ഈ ശരീരത്തിലിരുന്ന് വീണ്ടും കർമ്മങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. എന്തായാലും മരണമെന്നുള്ള ഉറപ്പാണ്. കർമ്മക്ഷയം, ആരബ്ധ കർമ്മക്ഷയം സംഭവിച്ചേ തീരും. അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈ ഇതുവരെ സഞ്ചിതമായിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്നും ഈ ശരീരത്തിന് കാരണമായിട്ട് അഭിവ്യക്തമായ പ്രകടമായ കർമ്മം ആരബ്ധകർമ്മമായി പിന്നെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് സമ്പാദിച്ച കർമ്മങ്ങളുണ്ട്, അതും സഞ്ചിതത്തോട് ചേരും. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മരണസമയമാകുമ്പോൾ പ്രാരബ്ധം ക്ഷയിക്കുന്ന സമയത്ത് വീണ്ടും കർമ്മം അഭിവ്യക്തമാകുന്നു. ഇതുവരെയുള്ള കർമ്മങ്ങളിൽ നിന്ന് ഏത് കർമ്മങ്ങളാണോ ഫലത്തെ കൊടുക്കുന്നതിന് പാകമായത്, ഒരു ഫലം പാകമാകുന്നു എന്ന് പറയുമ്പോൾ ഈ കർമ്മങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അടുത്തൊരു ജന്മത്തിന് പാകമായിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് വെച്ചാൽ അടുത്ത് പ്രാരബ്ധം ആരംഭിക്കുകയാണ്. ബാക്കിയെല്ലാം ഇനി സഞ്ചിതമായി കഴിഞ്ഞു, ആഗാമിയും എല്ലാം ചേർന്ന് കഴിഞ്ഞു. ഈ ജന്മത്തിൽ ചെയ്ത് പ്രവർത്തിച്ച് സമ്പാദിക്കുന്ന ആഗാമി സഞ്ചിതം ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതിൽ നിന്ന് പ്രായണം അനാരബ്ധ ഫലസ്യ കർമ്മണോ അഭിമുഖം. മരണം എന്ന് പറയുന്നത് ഇതുവരെ ഫലം കൊടുക്കാത്ത അതും അടുത്ത ജന്മത്തിന് കർണവുമായിരിക്കുന്ന ആരബ്ധ ഫലം, അനാരബ്ധഫലമായ കർമ്മം, അതാണ് പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത്. ഇതുവരെ ഫലം കൊടുത്തിട്ടില്ല, എന്നാൽ തൻ്റെ സഞ്ചിതമായ കർമ്മങ്ങളെല്ലാം ഫലം കൊടുക്കാൻ പാകമായിട്ടുമുണ്ട്. അടുത്ത ശരീരത്തിന് കാരണമായിട്ടുള്ള കർമ്മം അതാണ് ആരബ്ധകർമ്മം. അതിനോട് പറയുന്നു ആരബ്ധ ഫലസി കർമ്മണം. അനാരബ്ധ ഫലസ്യ കർമ്മം, ഇതുവരെ ഫലം കൊടുക്കാത്തതായ കർമ്മം എന്ന് വെച്ചാൽ ഇനി ഫലം കൊടുക്കാൻ പോകുന്ന കർമ്മം അതിൻ്റെ അഭിവ്യഞ്ജകമാണ്, അതിനെ പ്രകടമാക്കുന്നു. എന്താണ് അഭിവ്യഞ്ജകമായിരിക്കുന്നത്? എന്താണ് മരണം? അത് തന്നെ മരണം. അതാ മരിക്കുന്ന സമയത്ത് ആരബ്ധകാലം കർമ്മം അഭിവ്യക്തമാകുന്നു, ഫല ഉന്മുഖമാകുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അടുത്ത ശരീരത്തിന് തയ്യാറാകും, അടുത്ത ശരീരം കിട്ടും. പ്രാക് പ്രായണാത് ആരബ്ധഫലേന കർമ്മണ പ്രതിബദ്ധസ്യ അഭിവ്യക്തി അനുപത്തേഹി ചോദിക്കുന്ന ഇത് അങ്ങനെ ഇതുവരെയുള്ള കർമ്മങ്ങളിൽ നിന്നാ, ഇതുവരെയുള്ള കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അനാദിയായ ജന്മം എന്നാ പറയുന്നു, അതിൽ അനന്തമായ കർമ്മങ്ങൾ, എണ്ണിയാൽ കൊടുക്കാത്ത കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ നിന്ന് അടുത്ത ഒരു ശരീരം ഉണ്ടാകുന്നതിനുള്ള ആ കർമ്മം, അതിന് പരലോകത്ത് പോയി ദിവ്യ ഭോഗങ്ങൾ അനുഭവിക്കുന്നുള്ള ശരീരമാകാം, അല്ലെങ്കിൽ ഇനി മനുഷ്യ ശരീരം അതിനുള്ള കർമ്മമാകാം, അല്ലെങ്കിൽ പക്ഷിയോ മൃഗമോ ഏതെങ്കിലും അടുത്തൊരു ശരീരം അതിനുള്ള കർമ്മമാണ്. അങ്ങനെ ഒരു കർമ്മം ഫലത്തെ കൊടുക്കാൻ ആരംഭിക്കുന്ന എന്തുകൊണ്ടും മരണസമയം എന്ന് പ്രത്യേകം പറഞ്ഞു. അതെന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? പക്ഷെ പ്രാരബ്ധം ഒന്നേ ഉള്ളൂ, അത് മരണം വരെ ഒരു പ്രാരബ്ധം. അതാണ് ഈ ശരീരത്തിന് കാരണമായത്, ഈ ജന്മത്തിന് കാരണമായത്. ഇത് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മരണം വരെ വേറൊരു പ്രാരബ്ധ കർമ്മം ഫലത്തെ കൊടുക്കാൻ തയ്യാറാകത്തില്ല. കാരണം ഈ പ്രാരബ്ധം അതിന് പ്രതിബന്ധമാകും. രണ്ട് ശരീരം ഒരേ സമയം പറ്റത്തില്ലല്ലോ. ഇപ്പം എന്തായാലും പ്രാരബ്ധം കൊണ്ട് ഈ ശരീരം വന്നു കഴിഞ്ഞു. പ്രാരബ്ധ കർമ്മം ഈ ശരീരത്തിന് കാരണമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സഞ്ചിത കർമ്മത്തിൽ നിന്ന് പുതിയൊരു പ്രാരബ്ധം ഉണ്ടാകുന്നതിന് പ്രതിബന്ധകവുമാണ്. ആരംഭിച്ചതുകൊണ്ട് എന്നുവെച്ചാൽ പ്രാരബ്ധം വേറെ ഇല്ല എന്നർത്ഥം. ആരബ്ധമായി കഴിഞ്ഞു, മരണം വരെ വേറൊരു പ്രാരബ്ധ കർമ്മം വരത്തില്ല, അത് വന്നു കഴിഞ്ഞു. ഇത് പ്രതിബന്ധകമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മരണസമയത്ത് അടുത്ത ശരീരത്തിന് കാരണമായിരിക്കുന്ന പ്രാരബ്ധം, പ്രാരബ്ധ കർമ്മം. ഈ കർമ്മം എന്ന് പറയുന്നത് ഇവിടെ എന്തർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ചെയ്ത പ്രവൃത്തിയുടെ സംസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് കർമ്മം പല സന്ദർഭത്തിൽ പല രീതിയിൽ ഉപയോഗിക്കും. അഗ്നിഹോത്രാദികളെ കർമ്മങ്ങളെന്ന് പറയും, ഇഷ്ടാപൂർത്തങ്ങൾ കർമ്മമെന്ന് പറയും. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് അതിൽ നിന്നെല്ലാം സമ്പാദിച്ചിരിക്കുന്ന സംസ്കാരം, കർമ്മ സംസ്കാരം. ഇതിനെക്കുറിച്ച് ആരും ചിന്തിച്ച് ബുദ്ധിയായിട്ട് കുഴപ്പിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വേണ്ടെന്ന് ചോദിക്കുക. ഇനി അതിൻ്റെ പേരിൽ അതിൻ്റെ പുറകെ കിടന്നാരും മനക്ലേശമൊന്നും ഉണ്ടാക്കണ്ട. എന്നുവെച്ചാൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചുകളയരുതെന്ന് അർത്ഥം. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, അത്ര തന്നെ. ഭാഷകാരനും അവസാനം പറയും വിസൂത്രത്തിൻ്റെ അവസാനം, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിന് വേറെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയെല്ലാം. അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാലോ എന്താ ശാസ്ത്രം? എന്താണ് എന്താണ് ശ്രുതി? ഭക്ഷ്യകാരനെ സംബന്ധിച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്രുതി. പിന്നെ ആ ശ്രുതിയെ അനുകൂലിക്കുന്ന സ്മൃതികളും നല്ല പുരാണമോ ഇതിഹാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതാണ് ശാസ്ത്രം. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു ഇതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞതുകൊണ്ട് ആ ശ്രുതിയെ സമർത്ഥിക്കാൻ വേണ്ടി ചിലപ്പോൾ സ്മൃതികളെയും ഇവിടെ കൊണ്ടുവരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ശാസ്ത്രം ശാസ്ത്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണോ സയൻസ് എന്നാണ്. സയൻസ് ഒന്നുമല്ല. ഇനി വേദം എന്ന് പറയുന്ന ഒരു സയൻസാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ നമ്മൾ പഠിക്കുന്ന സയൻസ് ഒന്നുമല്ല അത്. കാരണം അത് ഈശ്വരപ്രോക്തമാണ്. സയൻസൊക്കെ എന്താ, മനുഷ്യൻ ഉണ്ടാക്കിയല്ലേ, മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ, അതങ്ങനെയല്ല, ഈശ്വരപ്രോക്തമാണ്. അതുകൊണ്ട് ശാസ്ത്രം വേറെ സയൻസ് വേറെ, രണ്ടിനെയും ഒന്നായി കാണരുത്. ഇന്ന് ആൾക്കാർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പഴയ ശാസ്ത്രത്തിൽ ഇന്ന് സയൻസാക്കി കളയും. അതങ്ങനെ പറയുന്നത് അബദ്ധമാണ്. അത് ഈശ്വരപ്രോക്തമാണ് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് എന്നാ പറയുന്നു. അപ്പോൾ ചിലർ ചോദിക്കും അനുഭവമായിക്കൂടെ എന്ന് ചോദിക്കും. അനുഭവം എന്ന് പറയുന്നത് ഇതിൽ ഒരു കാര്യം, ഒരു ഭാഗത്തെ മാത്രമേ ഭാഷ്യകാരൻ അനുഭവമായി സ്വീകരിക്കുന്നുള്ളൂ. അതായത് മരിച്ചതിന് ശേഷം പരലോകത്ത് പോകുന്നു, തിരിച്ചു വരുന്നു, ഇത്തരം കാര്യങ്ങളെയൊന്നും അനുഭവമായിട്ട് ഇവിടെ പറയുന്നില്ല. പിന്നെ അനുഭവമായിട്ട് പറയുന്നത് എന്താണോ, അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇവിടെ അതിനെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നു. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ചൊന്നുമല്ല ചർച്ച ചെയ്യുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്ന മുഴുവൻ മരിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കർമ്മ സംസ്കാരത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരൻ ചർച്ച ചെയ്യുന്നു. ശ്രുതി പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? അത് ഈശ്വരപ്രോക്തമാണ്. അതുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ ശ്രുതി ശ്രവിക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളിൽ സംശയം വരാം. എന്താണ് മരിച്ചിട്ട് തിരിച്ചു വരും, മരിച്ച് അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഇനി കർമ്മങ്ങൾ വല്ലതും ഉണ്ടോ, കർമ്മ സംസ്കാരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം വരാം. ആ സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്യും. ഇതെല്ലാം സാധനയുടെ ഭാഗമാണ്. കർമ്മവും ഉപാസനയും ഇവിടെ സാധനയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ ചർച്ച ചെയ്യുന്നത്. കർമ്മവും സാധനയാണ്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം കർമ്മവും സാധനയാണ്. സർവാപേക്ഷ യജ്ഞാധിശ്രുതിരശ്വത് നമ്മൾ പഠിച്ചോ? രണ്ടും സമം തന്നെ. പഠിച്ചെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും. അപ്പോൾ എല്ലാ കർമ്മങ്ങളും അപേക്ഷിക്കുന്നു എന്നാണ്, മോക്ഷം എല്ലാ കർമ്മങ്ങളെയും അപേക്ഷിക്കുന്നു എന്നാണ്. അത് നമ്മളിനി ചർച്ച ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ കുറിച്ച് വിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു. കർമ്മം അതിൻ്റെ ഫലം എങ്ങനെ ഉണ്ടാകുന്നു, ഉപാസന അതങ്ങനെ ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നു. കർമ്മം അങ്ങനെ ചിത്തശുദ്ധിക്ക്, അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. സാധന കൂടാതെ സാധ്യമില്ലല്ലോ, വെറുതെ അങ്ങ് ബ്രഹ്മജ്ഞാനമൊന്നും ഉണ്ടാകത്തില്ല. ബോധമുണ്ടാവണമെങ്കിൽ അവന് യോഗ്യത വേണം. യോഗ്യത വേണമെങ്കിൽ ഇതെല്ലാം ചർച്ച ചെയ്യണം, വിചാരം കൂടാതെ യോഗ്യത ഉണ്ടാകും. അത് ഞങ്ങൾക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യോഗ്യത ഉണ്ടാകത്തില്ല. ചില പറയുന്നത് ഇത് ബോറടിക്കുന്നു എന്നാണ്. എന്തായാലും ഇതിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. മരിച്ചതിന് ശേഷം പിന്നെ എന്തെങ്കിലും ജന്മമുണ്ടോ ഇല്ലയോ ഈ കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് പിന്നെ ഇത് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം പറയുന്നു? ഇത് ഈശ്വര പ്രോക്തമാണ്, അതുകൊണ്ട് ചർച്ച ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ മരണശേഷമുള്ള ആ സംസ്കാരം അത് അടുത്ത ജന്മത്തിന്, അടുത്ത ശരീരം, ജന്മം എന്ന് പറഞ്ഞാൽ എന്താ, ശരീരഗ്രഹണം, ശരീരത്തെ സ്വീകരിക്കുന്നതാണ് ജന്മം. അത് എന്ത് ശരീരമായാലും കൊള്ളാം. പരലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ശരീരമായാലും കൊള്ളാം, അല്ല ഇഹലോകത്തിലെ ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ശരീരമായാലും കൊള്ളാം. അപ്പൊ ഈ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്യുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം തൊട്ടു മുമ്പ് എന്താണ്, അനുഭവം. ഞാൻ വിചാരിച്ചു നിങ്ങളതൊക്കെ മറന്നിരിക്കുക, അത് പറയാതെ പോകാമെന്ന്. അപ്പൊ അനുഭവം എന്ന് പറയുന്നത് ഭാഷകാരൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറയുന്നുള്ളൂ, ഈ പോക്ക് വരവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതാർക്കും നിഷേധിക്കാനും പറ്റത്തില്ല. ഭാഷകാരൻ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഈ കർമ്മം, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം, ഈ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ടാവും. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ്, അത് അനുഭവത്തിൽ വരത്തില്ല. പിന്നെ അനുഭവത്തിൽ വരുന്ന എന്താ? ഭാഷകാരൻ പറയുന്നത് ഭോഗം, സുഖദുഃഖ അനുഭവം. അപ്പോൾ ഈ കാര്യത്തിൽ ശ്രുതിയെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഭാഷകാരൻ ആശ്രയിക്കുന്ന എന്തിനാണ്? യുക്തി. യുക്തി ഇതാണ്, സുഖദുഃഖ അനുഭവങ്ങൾ. അതും ഇനി പറയും. ചിലർ ജന്മനാ തന്നെ സുഖിക്കുന്നു, ചിലർ ജന്മനാ തന്നെ ദുഃഖിക്കുന്നു. അപ്പൊ ഈ ഒരു വൈചിത്ര്യം, വ്യത്യാസത്തിന് കാരണം എന്തെങ്കിലും ഉണ്ടായി മതിയാകും. കാരണം കൂടാതെ കാര്യം സംഭവിക്കത്തില്ല. സുഖ ദുഃഖ അനുഭവങ്ങൾ ഈ വർത്തമാന ജന്മത്തിൽ പ്രത്യേക ഹേതുക്കളൊന്നും കൂടാതെ, കർമ്മമാണ് ഹേതുവെന്ന് പറയാം, പക്ഷെ ഇവിടെ ഒരു കർമ്മവും ചെയ്യാതെ തന്നെ ജനിക്കുന്ന ശിശു ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു. കാരണമായി കർമ്മ സംസ്കാരത്തെ സ്വീകരിക്കണം. ആ കർമ്മ സംസ്കാരം എവിടുന്ന് വന്നു? കർമ്മത്തിൽ. അതല്ല ഇപ്പോൾ അനുഭവത്തിന് വിഷയമാകുന്നുണ്ടോ? ഇല്ല. പക്ഷെ അനുഭവത്തിന് വിഷയമായ ഒന്ന് സുഖദുഃഖം, അതിനെ സ്വീകരിച്ചുകൊണ്ട് യുക്തിയിലൂടെ തീരുമാനിക്കാം കർമ്മ സംസ്കാരത്തെയും മറ്റും. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? ശ്രുതിയെ സ്വീകരിക്കുക. ശ്രുതി പറഞ്ഞിരിക്കുന്നു, അത് പ്രമാണമാണ്, കൊണ്ട് സ്വീകരിക്കുക. മരണശേഷം കർമ്മ സംസ്കാരം, അത് അനുശയം എന്നല്ല ഇവിടെ പറയുന്നു. അത് ശേഷിക്കുന്നു, അത് മരണസമയത്ത് ഫലം കൊടുക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ തയ്യാറാകുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രാരബ്ധ സംസ്കാരം എന്ന് പറയുന്നു. പ്രാരബ്ധ സംസ്കാരം എന്ന് പറയും ചിലടത്ത്, ചിലടത്ത് പ്രാരബ്ധ കർമ്മമെന്ന് പറയും. രണ്ടും സംസ്കാരം തന്നെയാണ്. അതുകൊണ്ട് ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിലിരുന്ന് പല അഭ്യാസങ്ങളും കാണിക്കും. ആ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ തന്റെ ശരീരം, വാക്ക്, മനസ്സ്, എല്ലാ കർണങ്ങളും എല്ലാം ചേർന്ന് അഹംബുദ്ധി തുടങ്ങിയതോടുകൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നിടത്താണ് എന്ത് വരുന്നത്? പുരുഷാർത്ഥങ്ങൾ. പ്രാരബ്ധം കൊണ്ട് ലഭിച്ച ഈ ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പുരുഷാർത്ഥ പ്രവൃത്തി എന്ന് പറയുന്നു. രണ്ടിനും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കും. പക്ഷെ ഇതിന് ആധാരമായിട്ട് എന്തിരിക്കും? പ്രാരബ്ധം കൊണ്ട് ലഭിച്ച ഈ സാധനങ്ങൾ, ഇതനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ പറ്റും അല്ലേ? പ്രാരബ്ധം കൊണ്ട് പുരുഷ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ പുരുഷ ഉചിത പ്രവൃത്തികൾ ചെയ്യാം. സ്ത്രീ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഉചിതമായ പ്രവൃത്തികൾ ചെയ്യാം. പക്ഷെ ഇതെല്ലാം ലഭിക്കുന്ന എങ്ങനെ? പ്രാരബ്ധ സംസ്കാരം കൊണ്ടാണ്. അതിൽ മാറ്റാനൊന്നും പറ്റത്തില്ല. സ്വേച്ഛയാ അഹന്ത കൊണ്ട് ഇതിലെന്തെങ്കിലും തനിക്ക് മാറ്റാൻ പറ്റും? ഒരു മാറ്റവും നടത്തത്തില്ല. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ പുരുഷാർത്ഥ പ്രവൃത്തികൾ വരും. ആ പുരുഷാർത്ഥ പ്രവൃത്തി വരുന്നിടത്താണ് തന്റെ അഹന്തയും മമതയും എല്ലാം സ്വാധീനം ചെലുത്തുന്നത്. രണ്ടും രണ്ടാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് മരണ പ്രായണ സമയത്തുള്ള കർമ്മാഭിവ്യക്തിയെ കുറിച്ചാണ്. അതിന്റെ പേരാണെന്ത്? പ്രാരബ്ധം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നിയതും പ്രവർത്തിച്ചിട്ട് വായി തോന്നിയതൊക്കെ പറഞ്ഞിട്ട് അത് പ്രാരബ്ധമാണെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അത് പ്രാരബ്ധമാണോ? ആണോ? എൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നു, എൻ്റെ വായി തോന്നിയതൊക്കെ പറയുന്നു, ഇത് പ്രാരബ്ധമാണ്. എന്തുകൊണ്ടല്ല? ഇത് ഈ ചെയ്യുന്നതൊക്കെ പ്രാരബ്ധമായി മാറും. എപ്പോ? ഏതെങ്കിലും ഒരു കാലത്ത്. എപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല. മരിക്കുമ്പം തന്നെ ഇതൊക്കെ പ്രാരബ്ധമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തൊക്കെയാ ഇതുവരെ സമ്പാദിച്ചിരിക്കുന്ന നമുക്കറിയത്തില്ല. എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അതിനാണ് കർമ്മത്തിൻ്റെ വിഭാഗം എന്ന് പറയുന്നത്. ഫലം കൊടുക്കുന്നതിനുള്ള കർമ്മത്തിൻ്റെ ആ സന്നദ്ധത, ഇതെന്നാണ് ഇതൊക്കെ പ്രാരബ്ധമായി തീരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം സാധാരണ സഞ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ഇപ്പോൾ ഉണ്ട് സഞ്ചിതമായ ഒരുപാടുണ്ട്. ആ സഞ്ചിതത്തിൽ നിന്നൊരു ഭാഗമാണ് എന്തായി മാറിയത്? പ്രാരബ്ധമായത്. എന്നാൽ ഇപ്പോൾ ഈ ജന്മത്തിൽ പ്രാരബ്ധഫലമായി ലഭിച്ച ഈ ശരീരം കൊണ്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് എന്തു പറയുന്നത്? ആഗാമി എന്ന് പറയാൻ കാരണം അതിനി ഭാവി ശരീരങ്ങൾക്ക് വേണ്ടി ഇപ്പം സമ്പാദിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് ആഗാമി എന്ന് പേര് കൊടുത്തത്. പക്ഷെ അതും എന്താകും? സഞ്ചിതമാകും. അതും കൂട്ടിച്ചേർക്കുകയാണ് ഇപ്പോഴതിനോട്. പക്ഷെ അത് ഈ ജന്മത്തിൽ സമ്പാദിക്കുന്നത് കൊണ്ടാണ് അതിന് ആഗാമി എന്ന് പറയുന്നത്. ശരിക്കും ഈ സഞ്ചിത കർമ്മങ്ങളും എല്ലാം എന്താണോ ആഗാമികൾ തന്നെയാണ്. ഭാവിയിൽ ഫലം കൊടുക്കേണ്ടതാണ് ഇതുവരെയുള്ള സഞ്ചിത കർമ്മങ്ങൾ. ഫലം കൊടുത്തിട്ടില്ല. പക്ഷെ പ്രാരബ്ധം ഇതാണ്. അപ്പൊ പ്രാരബ്ധം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർക്കും, പ്രത്യേകിച്ച് ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല. പിന്നെയോ സർവപ്രാണി സാധാരണ ഉറുമ്പിനും ശരീരം കിട്ടിയത് എങ്ങനെ? അത് ആ ജീവന്റെ പ്രാരബ്ധം കൊണ്ടാണ്. ആനയ്ക്ക് കിട്ടിയിരിക്കുന്നതും പ്രാരബ്ധം തന്നെ. മനുഷ്യർക്കെല്ലാം കിട്ടിയിരിക്കുന്നതും പ്രാരബ്ധം. ജ്ഞാനിക്കും അജ്ഞാനിക്കും യോഗിക്കും എല്ലാവർക്കും ശരീരം ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? പ്രാരബ്ധം കൊണ്ടാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് വ്യക്തമായും മനസ്സിലാക്കണം. പ്രാരബ്ധം കൊണ്ടാണ് വർത്തമാന ശരീരം കിട്ടിയിരിക്കുന്നത്. അതെല്ലാം ശരീരത്തിന്റെ ഭാഗം. ഈ ഉപകരണങ്ങളെന്ന് നേരത്തെ പറഞ്ഞില്ല. ഏത്? അത് പറഞ്ഞല്ലോ, അതിപ്പോ ഒരു സാധാരണ കാരണം. നേരത്തെ പറഞ്ഞല്ലോ, പുരുഷ ശരീരം കിട്ടിയാല് പുരുഷോചിതമായ പ്രവൃത്തി ചെയ്യാൻ പറ്റും. സ്ത്രീ ശരീരം കിട്ടിയാൽ അതിന് ഉചിതമായ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ഒരു സാധാരണ കാരണമാണ്. പക്ഷേ വർത്തമാന ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം പ്രധാനമായ ആശ്രയമായിരിക്കുന്ന എന്താണ്? പുരുഷാർത്ഥം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമമോക്ഷങ്ങളെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. വർത്തമാന ജന്മത്തിലെ എല്ലാ പ്രവൃത്തിക്കും മുഖ്യമായ അവലംബമായിരിക്കുന്ന എന്താണ്? അഹംബുദ്ധി. അഹംബുദ്ധി ആശ്രയിച്ചിട്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ആ അഹംബുദ്ധിക്ക്, അഹംബുദ്ധി എന്ന് പറയുന്നത് ഒരു ജന്മം ആരംഭിക്കുന്നിടത്ത് തന്നെ എന്ത് ചെയ്യുന്നു? അഹംബുദ്ധിയും ആരംഭിക്കുന്നു. അതിന് ശരീരം വേണം, മനസ്സ് വേണം, എല്ലാം ശരീരത്തിൽ വരുന്നുണ്ടല്ലോ അഹംബുദ്ധി. അന്ധക്കരണത്തിൽ വരുന്നില്ല അഹംബുദ്ധി. എല്ലാം ഉണ്ട്. അത് പറയാൻ പറ്റില്ല. അത് തന്നെ, അതല്ലേ പറഞ്ഞു. സാധാരണ കാരണം, അസാധാരണ കാരണം രണ്ടു തരത്തിലില്ലേ? ശരീരം ഉണ്ടെങ്കിലേ എല്ലാം നടക്കത്തുള്ളൂ അല്ലേ. പക്ഷെ ശരീരമുണ്ട്, നല്ല സുഷുപ്തിയിലാണ്, അവിടെ അഹംബുദ്ധി മുൻനിർത്തി എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടോ? ഇല്ല. പക്ഷെ പ്രാരബ്ധം കൊണ്ട് ലഭിച്ച ശരീരം അവിടെ ഉണ്ട്. പക്ഷെ പുരുഷാർത്ഥ പ്രവൃത്തികൾ ഇല്ല. ആണ് എന്റെ വ്യത്യാസം. അതാണ് സാധാരണ കാരണം എന്ന് പറയുന്നത്. അസാധാരണമായ കാരണമായി വരുന്നു ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ പുരുഷാർത്ഥം എന്ന് പറയുന്നതിന് എന്താണ്? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ധർമാധം പ്രവൃത്തിയെടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം സാധാരണ കാരണമായിരിക്കുന്നു ശരീരം, മനസ്സ്, ബുദ്ധി, കർണങ്ങളെല്ലാം. എന്നുവെച്ചാൽ പ്രാരബ്ധം കൊണ്ട് ലഭിച്ച ഇതെല്ലാം. പക്ഷെ അസാധാരണമായ കാരണമായി വരുന്നു എന്താണ്? അഹംബുദ്ധി, വിവേകം തുടങ്ങിയ മറ്റു കാര്യങ്ങൾ. ജന്തുകർമ്മങ്ങളില്ല. അത് പ്രാരബ്ധം കൊണ്ട് ലഭിച്ച ആ ശരീരത്തിലിരുന്നു കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് തീരുന്നു. അത് പ്രാരബ്ധമാണല്ലോ ആ ശരീരം. അതുകൊണ്ട് അതുകൊണ്ടാണ് പുരുഷാർത്ഥത്തിന് പ്രാധാന്യം വരുന്നത്, കർമ്മത്തിന് പ്രാധാന്യം വരുന്നു. അതാണ് കർമ്മത്തിന്റെ പ്രത്യേകത. എന്താണ് കർമ്മത്തിന്റെ വിശേഷത എന്താണ് ഭാഷ്യകാരൻ പറയുന്നത്? കർത്തും അകർത്തും അന്യഥാവാ കർത്തും ശക്യം. പ്രാരബ്ധത്തിൽ അത് പറ്റുമോ? പ്രാരബ്ധത്തിൽ അത് പറ്റത്തില്ല. കർമ്മം അങ്ങനെയല്ല. കർമ്മം ചെയ്യാം, ചെയ്യാതിരിക്കാം, തലതിരിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? എന്തുവരുന്നു? പുരുഷാർത്ഥം, ധർമാർത്ഥകാമ മോക്ഷങ്ങളെല്ലാം സാക്ഷാതായിട്ടോ പരമ്പരയായിട്ടോ ആ കർമ്മത്തിന്റെ ഫലമായി വരുന്നതാണ്. അത് പ്രാരബ്ധമല്ല. പക്ഷെ പ്രാരബ്ധ ലബ്ധമായ ഈ ശരീരം അതിന് വേണം. ശരീരമില്ലാതൊന്നും നടക്കത്തില്ല. ചിത്രം എഴുതുന്നതിന് ഭിത്തി വേണമെന്ന് പറയുന്ന പോലെ ഇതാവശ്യമാണ്. അതുകൊണ്ടാണ് അതിന് സാധാരണ കാരണമെന്ന് പറയുന്നത്. പക്ഷേ പുരുഷാർത്ഥത്തെ നിർണയിക്കുന്ന എന്താ? കർമ്മമാണ്. ആ കർമ്മമെന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുന്നു? അതിനെ സ്വാധീനിച്ചിരിക്കുന്ന എന്താണ്? അഹം, ബുദ്ധി തുടങ്ങിയ കാര്യം. അതാണ് അതിനെ അല്ലെങ്കിൽ പിന്നെ വിവേകത്തിനും ഒന്നും യാതൊരു പ്രയോജനവും ഇല്ലാതായി. ഇതിനെ രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കും. എന്നുവെച്ചാൽ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന സംസ്കാരമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ല. ആ പ്രാരബ്ധ സംസ്കാരം എല്ലാത്തിനെയും സ്വാധീനിക്കുന്നു. പക്ഷെ അതുകൊണ്ട് അത് പുരുഷാർത്ഥത്തിൻ്റെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നില്ല. കാരണം കർമ്മത്തെ സംബന്ധിച്ച് ജീവൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണോ കർത്തും അകർത്തും അന്യതാകർത്തും. അതുകൊണ്ട് പുരുഷാർത്ഥത്തെ കർമ്മത്തിലൂടെ അവന് നിർണയിക്കാൻ പറ്റുന്നു. അത് കേവലം പ്രാരബ്ധാധീനമെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ കഴിയത്തില്ല. അപ്പോൾ പ്രാരബ്ധത്തിന് അതിൻ്റേതായ സ്ഥാനം, പുരുഷാർത്ഥത്തിന് അതിൻ്റേതായ സ്ഥാനം, രണ്ടും രണ്ടാണ്. അങ്ങനെ വരുമ്പോൾ പ്രാരബ്ധം എന്ന് പറയുന്നത് വ്യക്തമായി ധരിക്കണം. എന്താണത്? ഈ ശരീരത്തിന് കാരണമായ സംസ്കാരമാണ്. അങ്ങനെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയും. അപ്പോൾ ഇവിടെ ഉപാസകൻ മരിക്കുന്ന സമയത്ത് അയാളുടെ പ്രാരബ്ധം അഭിവ്യക്തമായി, ഫലോന്മുഖമായി അവിടെ പരലോകത്തിൽ കർമ്മങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ട ശരീരം കിട്ടി. അവിടെ ഈ ശരീരം കൊണ്ട് പറ്റത്തില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സുഖം അനുഭവിക്കുന്നതും പ്രാരബ്ധ ഫലം തന്നെ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട്? ഇവിടെ എങ്ങനെയാണല്ലോ, അവിടെ പറയുന്ന അവിടെ പുരുഷാർത്ഥമില്ല. എവിടെ? പരലോകത്തിൽ. അവിടെ ചെന്നതിന് ശേഷം പിന്നെ അഗ്നിഹോത്രം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ പ്രാരബ്ധ ഫലമാണ് അവിടുത്തെ സർവകാര്യങ്ങൾ. ഇവിടെ അങ്ങനെയല്ല. മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു? പ്രാരബ്ധം കൊണ്ട് ശരീരം കിട്ടുന്നു. പുരുഷാർത്ഥത്തിലൂടെ ധർമാർത്ഥ കാമങ്ങളെല്ലാം സമ്പാദിക്കുന്നു. മോക്ഷപര്യന്തം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് മനുഷ്യ ജന്മത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലൂടെ രണ്ടും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. പ്രാരബ്ധവും വരുന്നു, പുരുഷാർത്ഥവും വരുന്നു. പരലോകത്തിൽ പ്രാരബ്ധം കൊണ്ട് അവിടെ ഒരു ശരീരം കെട്ടി അവിടെ സുഖഭോഗങ്ങൾ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ റണ്ണിങ് കമന്ററി പോലെ പറയുന്നതൊക്കെ കണ്ടിട്ടോ കേട്ടിട്ടോണോ? നല്ല ശാസ്ത്രപ്രമാണം അതാദ്യം പറയുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ഗൂഢഭാഷ്യകാരൻ പറയുന്ന കാര്യങ്ങളാണ്. അവിടെയും പറയുന്ന എന്താണ്? ഇവിടുത്തെ ഉപാസനയുടെ ഫലമായി അവർക്ക് അതിനർഹതയുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്തുവരും? മോക്ഷം കിട്ടിക്കോളും. അതിന് കുഴപ്പമില്ല. അതിലേ പറഞ്ഞ ഭോഗം അവിടെയും സംഭവിക്കുന്നു, സുഖം, സുഖഭോഗം. ചിലയിടത്തൊക്കെ പറയുന്നത് ചെറിയ ദുഃഖവും ഉണ്ടാകും എന്നാണ്. വലിയ സുഖവും ചെറിയ ദുഃഖം. അതുകൊണ്ട് ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സയൻസ് എന്നുള്ള രീതിയിൽ, ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാവരും സയൻസിലൂടെ തെളിയിക്കാനൊന്നും പോകരുത്. പരമാബദ്ധമായി അത് ശ്രുതി പറഞ്ഞിരിക്കുന്നതിന്. ഇനി ഇതിലെന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളാണ്. കേവല വ്യക്തിനിഷ്ഠമായ അനുഭവത്തിന് സയൻസ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പരീക്ഷണശാലയിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ തെളിയിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യണം, എന്നാലേ അതിന് സയൻസ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഭാഷകാരൻ ഒരു മാത്തമാറ്റിക്സും ഉപയോഗിച്ചിട്ടില്ല. ശ്രുതി അത് തന്നെ അതിനെക്കുറിച്ച് പക്ഷെ വിചാരം ചെയ്തു, അതിനെക്കുറിച്ച് ചിന്തിച്ചു. പിന്നെ ഈ പറയുന്നിടത്ത് ഒന്നും തന്നെ വ്യക്തിനിഷ്ഠമായ അനുഭവം ഒന്നും പറയുന്നില്ല. സ്വാമിമാർ ഇതൊക്കെ വ്യാഖ്യാനിച്ചാൽ പറയും, കേട്ടതൊന്നും എല്ലാം അവിടെ പോയി കണ്ടിട്ടു എന്ന് പറയുന്നു എന്ന് നമുക്ക് തോന്നും, തോന്നത്തക്ക രീതിയിൽ വ്യാഖ്യാനിച്ചുകളെ. പക്ഷെ ഭാഷകാരൻ താൻ പോയി കണ്ട കാര്യങ്ങളാണ് പരലോകമെന്നൊന്നും പറയുന്നില്ല, ഒരിടത്തും പറയുന്നില്ല. ചിലരെല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, താൻ പോയി കണ്ടിട്ട് വന്നാണ്. അവിടെ ചെന്നപ്പോൾ ഋഷിമാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു, ഒരു ഋഷി മാത്രം അപ്പോൾ പുറത്തേക്ക് പോയിരുന്നു. ഇങ്ങനെയുള്ള പരമാസംബന്ധങ്ങളൊന്നും ഭാഷകാരൻ പറയുന്നില്ല. ആൾക്കാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഭാഷകാരൻ ഇതിനെക്കുറിച്ചൊരു സിദ്ധാന്ത രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അത് ഇങ്ങനെ അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന ശ്രുതി വാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഏകാഗ്രമായി ചിന്തിച്ച് ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയാണോ എന്ന് പറയുന്നു. അത് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം. പറയുന്നു, പ്രാക് പ്രായണാത് ആരബ്ധ ഫലേന കർമ്മണ പ്രതിബദ്ധസ് അഭിവ്യക്തി അനുപത്തേ. അപ്പോ എന്തുകൊണ്ട് മരണത്തിന് മുമ്പ് പ്രാരബ്ധം സംസ്കാരം അഭിവ്യക്തമാകുന്നില്ല? അങ്ങനെ അഭിവ്യക്തമായ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യം വരും. അതിനൊന്നും ഉത്തരമില്ല, അങ്ങനൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ പ്രാരബ്ധ കർമ്മം അതിന് തടസ്സമായി നിൽക്കുന്നു, പ്രതിബദ്ധമായി നിൽക്കുന്നു, അതിനെ ഉണർന്നു വരാൻ സമ്മതിക്കുന്നില്ല. എന്നുവെച്ചാൽ ഈ പ്രാരബ്ധം ഫലമായ ഈ ശരീരം നശിക്കണം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പുരുഷാർത്ഥങ്ങളെല്ലാം നേടണം. അതുകൊണ്ട് തച്ച അവശേഷാൽ യാവത് കിഞ്ചിത് അനാരബ്ധഫലം തസ്യ സർവസ്യ അഭിവ്യഞ്ജകം. അപ്പോൾ ഇവിടെ പറയുന്ന സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ്. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് അഭിവ്യഞ്ജകമാകുന്നു എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ളതിനെയാണല്ലോ സഞ്ചിതമെന്ന് പറയുന്നു. ആ സഞ്ചിതമായ സംസ്കാരത്തെ മുഴുവൻ അഭിവ്യക്തമാക്കുന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മരണസമയത്ത് അഭിവ്യക്തമാകുന്ന ആ സംസ്കാരം എന്ന് പറയുന്നു, ശരീരത്തിന് കാരണമായ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സഞ്ചിത കർമ്മത്തിൽ നിന്ന് മുഴുവൻ സംസ്കാരങ്ങളും അഭിവ്യക്തമായി ഒരു ശരീരത്തെ കൊടുക്കുകയാണോ, അതോ അടുത്ത് വരാൻ പോകുന്ന ഒരു ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരബ്ധ സംസ്കാരം മാത്രമാണോ? ഇതാണ് ഇവിടുത്തെ ചർച്ച ചെയ്യുന്നത്. അവിശേഷ കാരണം, അവിശേഷം എന്നുവെച്ചാൽ സാമാന്യം. ഇനി ഇവിടെ സമ്പാദിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും ഫലം കൊടുക്കേണ്ടതാണ്, എല്ലാത്തിനു വേണ്ടിയിട്ടുള്ളതാണ് സഞ്ചിത കർമ്മങ്ങളെല്ലാം. അതുകൊണ്ട് യാവത് കിഞ്ചിത് അനാരബ്ധ ഫലം, ഇതുവരെ ഫലം കൊടുക്കാത്ത എല്ലാ കർമ്മ സംസ്കാരവും തസ്യ സർവസ്യ അഭിവ്യഞ്ജക, സർവം അഭിവ്യക്തമാകുന്നു, ഫലം കൊടുക്കാൻ തയ്യാറാകുന്നു. അതിനൊരു ഉദാഹരണവും പറയുന്നു, സിദ്ധാന്തമല്ല. നഹി സാധാരണ നിമിത്തെ നൈംഗികം അസാധാരണം ഭവിതുമർഹതി, നഹി അവിശിഷ്ടേ പ്രദീപസന്നിധോ ഘടോ അഭിവജ്യത എന്ന പട ഇത്യുപതി. അതാ പറഞ്ഞത്, ഭാഷകാരൻ പറയുമ്പോൾ അത് പൂർവപക്ഷമായാലും ശരി സിദ്ധാന്തമായാലും ശരി അതൊക്കെ യുക്തിയെ ആശ്രയിച്ചിട്ടാണ്. പൂർവപക്ഷിക്ക് അതിൻ്റെതായ ഒരു യുക്തി, സിദ്ധാന്തത്തിന് അതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു യുക്തി. അതിന് വേണമെങ്കിൽ നമുക്ക് സയൻസ് എന്ന് പറയാം. അങ്ങനെ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ നിർണയിക്കുന്നതിന് ഇന്നത്തെ സയൻസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ പറയുന്നു സാധാരണ നിമിത്തെ എന്ന് പറഞ്ഞാൽ നിമിത്തെ സാധാരണ. ഒരു ഉദാഹരണം പറയണം, സാധാരണമായിരിക്കുക എന്ന് വെച്ചാൽ പൊതുവായിരിക്കുക. ഒരു കാരണം, പൊതു ഒരു കാരണമുണ്ടെങ്കിൽ കാര്യവും അതുപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, പ്രദീപം വേണം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പദാർത്ഥത്തെ എനിക്ക് കാണണമെങ്കിൽ. എല്ലാവരും അംഗീകരിക്കുന്നതാണ് പ്രദീപം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വെളിച്ചം. വെളിച്ചം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് പറയാം, എന്താണോ ചക്ഷു ഇന്ദ്രിയാർത്ഥ സന്നികർഷം ആണ് മുഖ്യമായിരിക്കുന്നത്. പിന്നെ വെളിച്ചത്തിൻ്റെ ജോലി എന്താണ്, ഈ വസ്തുവിനെ അത് അഭിവ്യഞ്ജിപ്പിക്കുന്നു, പ്രത്യക്ഷ യോഗ്യമാക്കി തീർക്കുന്നു. അപ്പോൾ വെളിച്ചം അഭിവ്യഞ്ജകമെന്ന് പറയാം. അങ്ങനെ അഭിവ്യഞ്ജകമായിരിക്കുന്ന ആ വെളിച്ചം അതിനെയാണ് ഇവിടെ സാധാരണമെന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിന് അഭിവ്യഞ്ജകമായിരിക്കുന്നു, അതാ അടുത്ത് വേറൊരു വസ്തു ഇരിക്കുന്നു അതിന് അഭിവ്യഞ്ജമാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് മുമ്പിൽ എന്തൊക്കെ വസ്തുക്കൾ ഇരിക്കുന്നു, ഇനി ഇതിനൊരു മറിയുക്തി പറയും. കാരണം ഇത് പൂർവപക്ഷ യുക്തിയാകുന്നതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമല്ല. എന്നാലും പൂർവപക്ഷിക്ക് ഇത് ധാരാളം മതി. ഇപ്പം വെളിച്ചം എന്ന് പറയുന്നതിൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ മാത്രമല്ല അഭിവ്യഞ്ജിപ്പിക്കുന്നതും, മുമ്പിലിരിക്കുന്ന മേശയും അഭിവ്യഞ്ജിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ രണ്ടിനെയും ഞാൻ വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കാണുന്നത്. ഇപ്പോൾ പ്രാരബ്ധം അഭിവ്യഞ്ജകം എന്ന് പറയുമ്പോൾ അത് എന്തിനെ അഭിവ്യഞ്ജിപ്പിക്കുന്നു? ഇതുവരെ ഉണ്ടായിരുന്ന സർവകർമ്മങ്ങളുടെയും ഫലത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നു. എന്നുവെച്ചാൽ പിന്നീട് ഒന്നും ശേഷിക്കുന്നില്ല എന്ന് പൂർവക്ഷി പറയുന്നതിന് പൂർവക്ഷി പറയുന്ന യുക്തിയാണത്. ഒന്നിനെ അഭിവ്യഞ്ജകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ സാധാരണമായി സ്വീകരിക്കണം, അതെല്ലാത്തിനും അഭിവ്യഞ്ജകമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നിമിത്തെ സാധാരണ, നിമിത്തം സാധാരണമായിരിക്കുക എന്ന് വെച്ചാൽ പൊതുവായിരിക്കുക. നൈമിത്തികം കാര്യം അസാധാരണം ഭവിതം അർഹതി ന അർഹതി, അത് പൊതുവായി തന്നെ ഇരിക്കണം, അത് വിശേഷമാകാൻ പാടില്ല. നഹി ആ വിശിഷ്ടേ പ്രദീപസന്നിധോ, ദീപസാന്നിധ്യം എന്ന് പറയുന്നത് പൊതുവായിരിക്കെ സമാനമായിരിക്കെ ഘടോ അഭിവ്യഞ്ജതേ ന പട ഇത്തി ഉപപദ്യതേ ഇതി ന ഉപപദ്യതേ. ഘടം അവിടെ അഭിവ്യക്തമാകുന്നു, പടം അഭിവ്യക്തമാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് മരണാപ്രായണം ചില കർമ്മങ്ങളെ പ്രകടമാക്കുന്നു, എല്ലാത്തിനെയും പ്രകടമാക്കുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ മരണസമയത്ത് എല്ലാ സംസ്കാരങ്ങളും പ്രകടമായി ശരീരത്തെ കൊടുക്കുന്നു, പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് ആയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. തസ്മാ നിരനിശയ അവരോഹന്തിയും പ്രാപ്തേ ബ്രുമഹ. അതുകൊണ്ട് പറയുന്നു തിരിച്ചു വരുമ്പോൾ, പരലോകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിരനിശയ കർമ്മ സംസ്കാരമൊന്നും കൂടാതെ അവരോഹന്തി തിരിച്ചു വരുന്നു. ഇത്യേവം പ്രാപ്തേ എന്ന് പൂർവക്ഷി പറയുമ്പോൾ ബ്രുമഹ സിദ്ധാന്തി പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല.